സംഭ്രമ ഭ്രമിളിംപ നിർച്ചരി വിലോല ബീച്ച് വല്ലരി വിരാജമാനമുർധനി ധഗജ്വലല്ലാട്ട് പട്ട് പാവകെ കിശോര ചന്ദ്രശേഖരേ രതി പ്രതീക്ഷണം മമ सब छाया उसकी भुजाएं बदले कथाएं भागीरथी तेरी तरफ शिव जी चले देख जरा ये विचित्र माया ഭുജംഗ പിംഗള സ്ഫുര പണാമണി പ്രഭ കദംബ കുങ്കുമന്ത്രവ പ്രളിത ദിവ്വചൂമുകേ മദാംഗ സിന്ദുര സ്ഫുര ഗുപ്തരീയ മേധുരി മനോവിനോദം അദ്ഭുതം വിഭർത്തു ഭൂത വർത്തരീ बार नहीं अब हर घड़ी नहलाओ अब तो खुश हो ना।